പ്രഥമാവിഷയേ അസ്മിൻ പ്രകരണി സൂത്രദ്വയം വർത്തതെ. തത്ര പ്രഥമസൂത്രം അസ്മാഭിഹി നിരൂപിതം, ദ്വിതീയം ഭവതി സംബോധനേ ച ഇതി. അത്രാപി സംബോധനേ അധികേ ഗമ്യ നാമ പ്രാതിപദികാർത്ഥാത് അധികേ സംബോധനേ ഗമ്യേ പ്രഥമ സ്യാത്. ഇഹ ഉക്തം ഇഹ പ്രഥമ സ്യാത്. ഹേ രാമ, അഭിമുഖീകൃത്യ ജ്ഞാപനം സംബോധനം, സമ്യക് ബോധനമേവ സംബോധനം. സംപൂർവക ബുധധാതോ വ്യോമേവ അർത്ഥക്രിയത്തെ സമ്യക് ബോധനം ഇതി. തസ്മിൻ വിഷയേ അപി പൂർവദേവ പ്രഥമാ സ്യാ ഇതി സൂത്രാർത്ഥ. ഹേ രാമ, അത്ര സംബോധന വിഷയേ ഹേ രാമ ഇതി സിദ്ധ്യതി. പ്രത്യയസ്യ ലോപാനന്തരം അസ്മിൻ വിഷയേ ടീകായാം കിഞ്ചിത് അധികം വിചാരിതം. യഥാ ഹേ രാജൻ സാർവഭൗമ, സാർവഭൗമോ ഭവ ഇത്യത്ര രാജൻ ശബ്ദ സംബോധനായാം ഹേ രാജൻ ഇതി സിദ്ധ്യതി. പരന്തു സാർവഭൗമഃ ഇത്യതഃ സംബോധന ന ഭവേ കഥമിതി ചേത്. അത്ര ഹേ രാജൻ ഇത്യേതത് രാജാനം ജ്ഞാത്വാ രാജാ രൂപശ്രോതാരം ജ്ഞാത്വാ തസ്യ അനുവാദമേവ ക്രിയതേ ഹേ രാജൻ ഇത്യനേന. ഹേ രാജൻ ഇത്യയം അനുവാദരൂപോ ഭവതി ഇതി വ്യാഖ്യായതേ. അത അത്ര ശ്രോതാരം രാജാനം അനൂദ്യ സാർവഭൗമ ഇതി വിധേയമേവ തസ്യ സാർവഭൗമത്വം വിധീയതേ. യേഷു സ്ഥലേഷു അനുവാദരൂപശബ്ദാദേവ സംബോധനായാം പ്രഥമ സിദ്ധ്യതി നതു വിധേയി ഇത്യയം സിദ്ധാന്തഃ. അതഃ ഹേ രാജൻ ഇത്യത്ര അനുവാദരൂപാദ് ശബ്ദാദ് സംബോധനായാം ഹേ രാജനിധി ഭവതി അന്യത്ര സർവഭൗമ ശബ്ദ തസ്യ വിധേയത്വാത് തത്ര സംബോധന ന സിദ്ധ്യേത് ഇതി അത്ര വ്യാഖ്യാതം. അതായത് സംബോധന സർവത്ര അനുവാദ വിഷയ ഏവ ഭവതി നതു വിധേയ വിഷയ ഇത്യത്ര സംക്ഷേപ. വിധേയ ഏക ഭവതി രാജ തസ്യ സാർവഭൗമത്വം വിധീയതേ തത് ബോധനായ ഹേ രാജൻ ത്വം സാർവഭൗമോ ഭവ ഇതി വാക്യം പ്രയുക്തം. അസ്മിൻ വാക്യേ രാജൻ ഇതി ശബ്ദ അനുവാദരൂപ സാർവഭൗമ ഇതി ശബ്ദ വിധേയരൂപസ്യ അസ്യാം വാക്യഘടനായാം ഭാഗദ്വയം വർത്തതെ ഏകഃ അനുവാദരൂപഃ അന്യഃ വിധേയരൂപഃ. അതഃ അത്ര അനുവാദ വിധേയരൂപ ചർച്ച കൃത. പുനഃ അനുവാദ വിധേയ ഹദീനാം ചർച്ച വാക്യഘടനാം ആശ്രിത്യ ക്രിയതി വ്യാകരണശാസ്ത്രേ യഥാ വൃദ്ധിരാദീച് ഇത്യത്ര വിധേയോ ഭവതി കിം വൃദ്ധി ആദേച് ആദേച് ഇതി അനൂദ്യ ആദേച് ഇത്യസ്യ അനുവാദം കൃത്വാ തം ശബ്ദം ഉദ്ദിശ്യ വൃത്തിസജ്ഞ വിധീയത്തെ. അത അത്ര അസ്മിൻ സൂത്രേ വൃത്തിസജ്ഞ വിധേയാ ഭവതി ആദേച് ഇതി അനുവാദരൂപോ ഭവതി. ഉദ്ദേശ്യം അനുദ്ദേശ്യ ഇത് സാമാന്യ നിയമം വർത്തത കിന്തു പണിന വിപരീയേണ കൃതം കസ്മാത് ഇത്യപി തദാനിമേവ ഉക്തം. കസ്മാത് മംഗള പ്രയോജനായ മംഗളാദീനി മംഗളമധ്യാനി മംഗളാന്താനി ച ശാസ്ത്രാണി പ്രധന്തേ അധ്യേതാരശ്ച വൃദ്ധി യുക്താഹ ഭവന്തി ഇത്യാദികം അസ്മിൻ വിഷയേ ഭാഷ്യകാരേണ വർണിതം ഏതസർവം പൂർവമേവ അസ്മാഭിഹി വിചാരിതം. തത്ര തസ്മിൻ പ്രഥമസൂത്രേ അസ്യ നിയമസ്യ ഉത്ക്രമണം സൂത്രകാരേണേവ കൃതം കസ്മാത് മംഗള മംഗളപ്രയോജനാർത്ഥം ഏവ കൃതം. വൃദ്ധിശബ്ദ മംഗളസൂചക മംഗളാർത്ഥക അനന്തരം ശ്രുതൗ യഥാ ദുഷ്ടഛന്ദസി തത്ര ഈദൃശ വിചാരസ്യ പ്രസക്തി നാസ്തി യഥാ ദുഷ്ടാനുവിധി ഇത്യാദികം വർത്തതി. ദുഷ്ടം യഥാ തഥാ സ്യാത് തത്ര നിയമഃ നിയമാനുസാരേണ അസ്മാഭിഹി കൃത നിയമ അനുസാരേണ തത്ര കിഞ്ചിതപി ന ഭവതി. തത്ര ഏനപ്രകാരേണ ദൃഷ്ടം തദൈവ തത്ര ഭവതി. അത് അത്ര വിചാര എന്ന കർത്തവ്യം. അനന്തരം ഭവതി സൂത്രം കാരകേ ഇതി കാരകേ ഇത്യധികൃത്യ കർത്തുരീപ്സിതതമം കർമ്മ. കർത്തുഃ ക്രിയയാ ആപ്തം ഇഷ്ടതമം കാരകം കർമ്മസത്യം സ്യാത്. കർത്തുഃ കിം മാഷേഷു അശ്വം ദഗ്ധ്നാദി കർമ്മണ ഈപ്സിതാ മാഷ നതു കർത്തുഃ തമഗ്രഹണം കിം പയസ ഓദനം ഭുങ്ക്തി കർമ്മ ഇത്യനുവൃത്തൗ പുനഃകർമ്മഗ്രഹണം ആധാരനിവൃത്യർത്ഥം അന്യഥാ ഗേഹം പ്രവിശ്യതി ഇതി അത്രൈവ സ്യാ. കർത്തുഹു ഈപ്സിത തമം കർമ്മ. ഈപ്സിതതമം ഇത്യസ്യ നിഷ്പത്തിഹി അസ്മാഭിഹി പൂർണതയാധീതം. ആപ്ലവ്യാപ്തോ ഇത്യസ്മാ ധാതോഃ സൻ പ്രത്യയോ ഭവതി കേന ധാതോഃ കർമ്മണഃ സമാനകർത്തൃകാദിച്ഛായാം വാ ഇതി സനികൃതേ ആപ് സൻ ഇത്യത്ര ദിത്വം ഭവതി കേന സന്യംഗോ ഇതി ദിത്വേ കൃതേ ആപ്ഞപ്രീതമീതിത്യനേന ആപിത്യസ്യ ആകാരസ്യ ഈകാരേ കൃതേ അത്ര ലോപോ അഭ്യാസസ്യ ഇത്യനേന അഭ്യാസസ്യ ലോപേ ച കൃതേ ഈപ് സ ഈ ആപ് ധാതുസ്യ ടരട്ടുവ കഥം ആപ് അനന്തരം ആപ് ക്ഷിപ് ക്ഷുപ് തപ് തൃപ്യ തൃപ്യ ലിപ് ലുപ് വപ് സപ് സുപ് സൃവ പാന്തേഷു പാന്തേഷു കതി ശബ്ദാനി സന്ധി കാനിതാനി ഉച്ചതം പന്തേഷു സർവ ത്രയോദശ ശബ്ദേഷു ആപ് അന്തർഭവതി അത അനുത്വാതത്രിച്ഛന ഭവതി ഈപ് സ ഇത്യത്ര പ്രത്യാത് ഇതി അകാരേ കൃതേ അജാദ്യത ഷ്ഠാപി ഈപ്സാ ഇതി ഇച്ഛാർത്ഥക ശബ്ദ ഈപ്സ ആപ്തമിച്ച ഈപ്സ ഈപ്സ ശബ്ദാത് നിഷ്ഠായാം ഈപ്സിത ഇതി സിദ്ധ്യതി. തത്ര മതി ബുദ്ധി പൂജാർത്ഥ്യഭ്യസ്ഥ ഇതി വർത്തമാനേ നിഷ്ഠ ഭവതി. അത് ഭൂതാർത്ഥ മതി ബുദ്ധി പൂജാർത്ഥ്യഭ്യസ്ഥ. അസ്മിൻ സൂത്രെ മതിശബ്ദാനന്തരം ബുദ്ധിശബ്ദോപി വർത്തതി. അത അത്ര മതിശബ്ദസ്യ ഇച്ഛാ ഇത്യർത്ഥ. ഏവം സതി ഇപ്സാ ശബ്ദാത് ഇച്ഛാർത്ഥേ വർത്തമാനേ നിഷ്ഠായാം ഇപ്സിത ശബ്ദ സിദ്ധ്യതി. ഈപ്സിത ശബ്ദാത് അതിശായനേ തമഭിഷ്ഠനോ ഇത്യനേന തമപി കൃതേ ഇപ്സിത തമശബ്ദ സിദ്ധ്യതി. എതത്രയാ സർവം വ്യാഖ്യാനേ ദൃശ്യത, വൃത്തദേവ വ്യാഖ്യാനം. ഇവം കർത്തുഹു ഈപ്സിതതമ ഇത്യത്ര തസ്യച വർത്തമാനേ ഇത്യനേന സൂത്രേണ കർത്തുഹു ഇത്യത്ര ഷഷ്ടി സിദ്ധ്യതി. വർത്തമാനാർത്ഥക ത അന്തസ്യ യോഗേ കർത്തരി ഷഷ്ടി സ്യാ ഇത്യസ്യ സൂത്രസ്യ അർത്ഥ തസ്യ വർത്തമാനി. അതഃ അത്ര കർത്തുഹു ഇതി കർത്തരി ഷഷ്ടി ഭവതി. ഏവം കർത്തുഹു ഈപ്സിതതമം ഇതി ഭവതി കർമ്മ. അതിശയേന ഈപ്സിതം ഈപ്സിതതമം സർവം അത്ര വ്യാഖ്യാനേ വർത്തതെ. അത വൃത്തൗ കർത്തുഃ ക്രിയയാ ആപ്തം ഇഷ്ടതമം കാരകം കർമ്മസഞ്ജ്ഞം സ്യാത്. അനേന ജ്ഞായതേ സൂത്രമേതത് കാരക സംജ്ഞ വിധായകം ഭവതി ഇതി. കർമ്മകാരക സംജ്ഞ വിധായകം സൂത്രം. അനേന സൂത്രേണ കർമ്മസംജ്ഞ വിധീയത്തെ. തത്കഥം കർത്തുഃ അത്ര കർത്തുഃ ഇത്യസ്യ കർത്തുനാമ കിം കർത്താ ഏവ അത്ര കർത്തൃശബ്ദാൽ കർത്തരി ഷഷ്ട്യാം കർത്തുഃ ഇതി ഭവതി. തസ്യ അർത്ഥസ്തു കർത്താ ഇത്യേവ. കർത്തുഃ ക്രിയയാ ആപ്തം ഇഷ്ടതമം. ക്രിയ നാമകം തദ്വി അത്ര വ്യാഖ്യാനേ ദത്തം ധാതു ഉപാത്ത വ്യാപാരാശ്രയ കർത്ത. ഇതസർവം അസ്മാഭിഃ പൂർവമേവ നിരൂപിതം. ധാതു ഉപാത്ത വ്യാപാരാശ്രയ കർത്ത. വ്യാപാര ഭവതി ധാതു വാച്യ. ധാതുന ഉക്തഃ ഏവമപി വക്തും ശക്യം. അതഃ ധാതു വാച്യ വ്യാപാരസ്യ മുഖ്യാശ്രയോ ഭവതി സാമാന്യേന കർത്ത. അതഃ കർത്തൃശബ്ദസ്യ നിർവചനം ഏവമേവ ക്രിയത്തെ. ധാതുപാത്ത വ്യാപാരാശ്രയ കർത്ത ഇതി. കർത്ത ഭവതി മുഖ്യാശ്രയ വ്യാപാരസ്യ. ഏവംവിധ കർത്ത കേന ആപ്തും ഇച്ഛതി. വ്യാപാരദ്വാര അത്ര വ്യാപാര കർത്തുഃ വിശേഷണഭൂതോ ഭവതി. വ്യാപാരവാൻ ഭവതി കർത്ത. യഥാ ദണ്ഡവാൻ ഭവതി പുരുഷ തഥാ ദണ്ഡ പുരുഷസ്യ വിശേഷണം ഭവതി. ഏവമേവ അത്രാപി കർത്ത വ്യാപാരവാൻ ഭവതി ഇത്യനേന വ്യാപാര കർത്തു വിശേഷണം ഭവതി. അതഃ അത്ര ഉക്തം കർത്തുഃ വിശേഷണീഭൂത വ്യാപാരദ്വാര, വ്യാപാരം നാമ ക്രിയയേവ, വ്യാപാരദ്വാര ആപ്തം പ്രാപ്തം സംബന്ധം ഇഷ്ടതമം കാരകം കർമ്മകാരകം ഭവതി. അത്ര കർത്തുരീപ്സിതതമം കർമ്മ ഇത്യത്ര ഈപ്സിതം അപ്രവ്യാപ്തോ ഇതി ധാതോഃ സിദ്ധ്യതി ഇതി പൂർവമേവ ഉക്തം. അത്ര ആപ് ധാതുദ്വാര ആപ്തിഹി ഉച്യത്തെ. ആപ്തിഹി നാമ സംബന്ധേവ, ആപ്തി ശബ്ദേന സംബന്ധ ഉച്യത്. അത അത്ര കർത്ത സ്വസ്യ വ്യാപാരദ്വാര വ്യാപാരദ്വാര ഇത്യുക്തെ വ്യാപാരജന്യഫലദ്വാര. സംബന്ധം ഇഷ്യമാണം ഭവതി കർമ്മ. കർത്ത സ്വവ്യാപാരജന്യ ഫലദ്വാര സംബദ്ധം ഇഷ്യമാണം. കർത്ര കർത്തൃദ്വാര സംബന്ധം ഇഷ്യമാണം ഭവതി കർമ്മകാരകം. തസ്യ വ്യാഖ്യാനം ഉദാഹരണദ്വാരാ അത്ര ടീകായാം വിചാരിതം. യഥാ തണ്ടുലാൻ പചതി, ടീകായാം ദ്രഷ്ടവ്യം. തണ്ടുലാൻ പചതി ഇത്യത്ര പശു ധാതോഃ കോ അർത്ഥഃ? തണ്ടുലാൻ പചതി ഇത്യത്ര പശു ധാതുഃ വിക്ലിപ്തി അനുകൂല വ്യാപാര ഇത്യർത്ഥ. അയമേവ പാചക ഇത്യുച്യത, പാക ഇത്യുച്യത. വിക്ലിപ്തി അനുകൂല വ്യാപാര, വിക്ലിപ്തി നാമ കിം? തപ്തോദക ടീകായാം ദ്രഷ്ടവ്യം. തപ്ത ഉദക പ്രസ്വേദന കൃത പ്രസിദ്ധില അവയവ അവയവകത്വാത്മകം മൃദു വിശദത്വം വിക്ലിപ്തി. മൃദു വിശദത്വമേവ വിക്ലിപ്തി. പാകദ്വാര തണ്ടുലാനാം അവയവശൈഥില്യം ജായതി. തണ്ടുലനിഷ്ഠ അവയവ ശൈഥില്യം ഏവ മൃദുത്വം ഇത്യുച്യത. കഠിനം ഇത് കസ്മാത് വദതി? അവയവ അവയവക ദാർഢ്യം. യഥാ അവയവേഷു ദൃഢസംയോഗോ വർത്തതി തദാനീം തണ്ടിലെ ദാർഢ്യം ജായതേ. തദാനീം തണ്ടുല ദൃഢം ഭവതി. പാകദ്വാര യഥാ അവയവേഷു ശൈഥില്യം ജായതേ തദാനീം തണ്ടുല മൃദു ഭവതി. തദാനുവിച്ചത് മൃദുപചതി. മൃദുപചതി ഇത്യുക്തേ മൃദു യഥാ സ്യാത് തഥാ പചതി ഇത്യർത്ഥം. മൃദു യഥാ സ്യാത് തഥാ പചതി. അവയവ ശൈഥില്യാർത്ഥം പാകം കരോതി. അത് അത്ര ഉക്തം മൃദു വിശദത്വം ഇതി. മൃദു വിശദത്വം മൃദുത്വേ സതി വിശദത്വമപി സ്യാത്. കേന കാരണേന മൃദു വിശദത്വം ഉപലഭ്യതേ തത് പൂർവമുക്തം തപ്ത ഉദക പ്രസ്വേദനകൃത ശിഥില അവയവത്വാത്മകം തസ്യ കാരണം ഭവതി തപ്ത ഉദക പ്രസ്വേദനം. സ്ഥാല്യാം തണ്ടുലാൻ നിക്ഷിപ്യ തത്ര ജല അധാനം കൃത്വാ തസ്യ അധ പാവകജ്വലനേന പാകഃ സഞ്ജായതേ. തത്ര സ്ഥാലീനിഷ്ഠജലെ പ്രസ്വേദനം ഭവതി. പാവകജ്വലനേന പ്രസ്വേദനം ഭവതി. അതഃ താപദ്വാര തത്ര വർദ്ധിത താപദ്വാര പ്രസ്വേദനേ കൃതേ തദുക്തം തപ്ത ഉദക പ്രസ്വേദന. തിളക്കുക പ്രസ്വേദനം തിളക്കുന്നു. പാവക താപദ്വാര ജലെ തിളക്കൽ ഭവതി പ്രസ്വേദനം ഭവതി. തത്രവ്യേവമേവ ഭവതി. താപദ്വാര ജലസ്യ പരിണാമോ ജായതി അയമേവ അത്ര ഉച്ചതി പ്രസ്യോദനമിതി. ജലേ ഭവതി പ്രസ്യോദനം. അത് തപ്ത ഉദക പ്രസ്വേദനദ്വാരാ കിം ഭവതി കൃത തേന കൃത പ്രശ്ശഥില അവയവകത്വാത്മകം മൃദു വിശദത്വം. പ്രസ്വേദനദ്വാരാ ജലപ്രസ്വേദനദ്വാരാ ജലനിഷ്ഠ തണ്ടുനാനാം ശിഥിലാവയവത്വം സംഭവതി സിദ്ധ്യതി. ശിഥില അവയവത്വം പ്രശിഥില അവയവത്വത്തിൽ തേഷാം അവയവാനാം പൂർണ്ണതയാ ശൈഥില്യം ജായതി തേന മൃദുത്വം സിദ്ധ്യതി. ഏവം വദതി പാകോ സഞ്ജാതഹേതി തണ്ടുലേഷു പാകോ സഞ്ജാതഹേതി. അത ഉക്തം അത്ര വിക്ലിപ്തിരിതി. പാകദ്വാര തണ്ടുലേഷു വിക്ലിപ്തി ജായത്തെ ഇതി ഉച്ചതി. മേക്കൻ മേക്കുക മലയാളത്തിൽ തതനുകൂല വ്യാപാര കിന്നാമ അതിശ്രയണ ഉദക ആസേചന ഏത ഉപകർഷണ പ്രജ്വലനാതിരൂപ ഏവ അത്ര വ്യാപാര. ചുള്ളിയാഹ ഉപരി അടുപ്പ്, സ്ഥാല്യാഹ സ്ഥാപനം ഭവതി അതിശ്രയണം. തത്ര ഉദകദാനം ഭവതി ഉദക ആസേചനം. പുരാതനകാലേ ഏധ ഘർഷണദ്വാര അഗ്നിജ്വലനം ആസീത് പുരാതനകാലെ. അതത്ര ഉക്തം ഏധ ഉപകർഷണദ്വാര, ഏതസാം ഘർഷണേന പരസ്പര ഘർഷണേന തത്രൈവ അഗ്നി ആവിർഭവതി സ്മ പുരാതനകാലെ. അത ഏത ഉപകർഷണം ഇത്യുക്ത തദ്വാര അഗ്നേ പ്രജ്വലനം അയമേവ അത്ര വ്യാപാര. സ്ഥല്യാഹ അതിശ്രയണം തത്ര ഉദക നിക്ഷേപ തദനന്തരം ഉദകാസേചനം ഏതസാം ഉപകർഷണം അഗ്നി സിദ്ധ്യർത്ഥം തദനന്തരം അഗ്നേ പ്രജ്വലനം ഇത്യാദി വ്യാപാരദ്വാര ജലനിഷ്ഠ തണ്ടുലാനാം വിക്ലിപ്തി ജായതേ. തത്സർവം അത്ര ഉക്തം തപ്ത ഉദക പ്രസ്വേദനകൃത പ്രസിദ്ധലാവയവകത്വാത്മകം മൃദു വിശദത്വം വിക്ലിപ്തി വിക്ലിപ്തിരൂപ ഫലം. തദർത്ഥം തദനുകൂല വ്യാപാര അതിശ്രയണ ഉദക ആസേചന ഏതോപകർഷണ പ്രജ്വലനാതിരൂപ ഇതി കാരകി ഇത്യാദി സൂത്രഭാഷ്യേ. ത്വേകത്ര ബഹുത്രഭാഷ്യകാരേണ ഏവമേവ വർണിതം. ക്രിയാ തജ്ജന്യഫലം ച ഏവമേവ ഇതി ഏതസർവം ഭാഷ്യ സ്പഷ്ടം. അത അത്ര തണ്ടുലാൻ പചതി ഇത്യത്ര കോത്ര വ്യാപാര കിം ഫലം ഭവതി ഏതസർവം അനേന പ്രകാരേണ വർണിതം. വൃത്തു കർത്തു ക്രിയയ ആപ്തം ഇഷ്ടതമം ഇത്യസ്യ വ്യാഖ്യാനരൂപേണ ഏതസർവം ഉക്തം. അത്ര